రిరి సరి సని నీ నీ ని ని పాప ని సా ని సా കണ്ണാരം പൊത്തുന്നു തോരാവയിൽ മൂവന്തിക്കും നേരുമ്പോ വിരി സരി സസനി നീ നീ നീ പാപ നി സാ നി സാ മുന്നാഴി പൂമണം പേരും കാറ്റിൽ പാട്ടുന്നു പാറി വന്നു പാട്ടുന്നു പാറി വന്നു പാട്ടുന്നു പാറി വന്നു